தங்க சூரியோதயம் சூரியோதயம் ചെയ്യും ഉഷസ്സിനു കൗമാരം ജലസാധകം വിൻ ഗംഗയിലാട സരിഗമ പോലും സ്വയമുണരുന്നു പകരൂ പകരൂ പനി നീ പുടഞ്ഞു മേഘദൂതു തുടർ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായി അരുണോദയം പകലകം പൊരുളിൻ്റെ ശ്രീരാജധാനി ഹരിത കമ്പളം നീത്തി വരവേപ്പിന ഇതിലേ വരു സാമഗാന വീണ വീട്ടി അഴക് പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായി അരുണോദയം